കിളിവേലഴകും ലല്ലല്ല മഴയുടെ കുളിരും ലല്ലല്ല മണ്ണിൽ ചേർന്നുണരുന്ന സംഗീതം കളിച്ചിരിയുണരും ഉണരും വഴികളിൽ ഒഴുകി ഒഴുകി തമ്മിൽ നാം കൈമാറും പൊന്നാരം കാലത്തുണരും നേരം കാണും മലരും രാവിൽ കുഴലൂതുന്നൊരു കാണാ കുയിലും അരികിൽ വരും കഥ പറയും കനവുകളോ ചിറകണിയും ജലകണമെറിയും മഴയുടെ കളിവാക്കിൽ അടിമുടി നനയും ഈ മണ്ണിലീർത്തുള്ളികൾ ഉതിർന്നെത്തി അലിഞ്ഞെത്തി പുതുമണമുയരും കരളിൽ ഒരു കുളിരുണരും അവൾ വിരിയും ഇരുപുഴയായിട കലരും